ശ്രീരാജത്തു ശ്രീമംഗല്യദാത്രി അരുളേണം അടിയനും സൗഖ്യം. ഗിരിരാജത്തു ശ്രീമംഗല്യദാത്രി അരുളേണം അടിയനും സൗഖ്യം. തിരതല്ലും പെരിയാറി തീരത്തു നിന്നു ഞാൻ തൊഴുകുമ്പോൾ തിരി നീട്ടി പുണ്യം. തിരതല്ലും പെരിയാറി തീരത്തു നിന്നു ഞാൻ തൊഴുകുമ്പോൾ തിരി നീട്ടി പുണ്യം. തിര പോലും അഭിഷേകജന്യം. ഹിമഗിരി തനയെ ചന്ദ്രനാഥേ കൈതൊടാം കൈതൊടാം, ഹിമകളടച്ചു കടും തുടി കുത്തി പാടിടാം പാടിടാം. ഹിമഗിരി തനയെ ശങ്കരനാഥേ കൈതൊടാം കൈതൊടാം, ഹിമകളടച്ചു കടും തുടി കുത്തി പാടിടാം പാടിടാം. വെള്ളിച്ചിരാതു നിരത്തി ധനുമാസം വെള്ളാരത്തിൽ വന്നു നിൽക്കേ. വെള്ളിച്ചിരാതു നിരത്തി ധനുമാസം വെള്ളാരത്തിൽ വന്നു നിൽക്കേ. പുഷ്പിണി തൻ വാക്കു കേട്ടൊരാശാന്തിയും ഭദ്രേ നിൻ ഭദ്രമാം നടത്തുറങ്ങു. ണരും കാന്തി സൂര്യനും ചന്ദ്രനും ഉദിക്കാൻ പോലും മറന്നു. നിന്റെ ഹൃദയത്തിൽ കാലമതി മറന്നു. മാംഗല്യമോഹങ്ങളമരം പിടിക്കുന്ന പൂന്തോണിയേറി നിന്നടയിലെത്തി. മാംഗല്യമോഹങ്ങളമരം പിടിക്കുന്ന പൂന്തോണിയേറി നിന്നടയിലെത്തി. ഉള്ളത്തിലാഗ്രഹച്ചിമിഴുമായി കന്യമാർ വല്ലായ് മയിണമുണ്ട നടയിൽ വയ്ക്കേ. ണേ ദേവി നീ വാക്കിലും നോക്കിലും അരുളണേ മംഗല്യ ഭാഗ്യം. ഇന്നും നിണപ്പെരിയാത്തൊരു താലി ഭാഗ്യം. ഗിരിരാജപുത്രീ മംഗല്യദാത്രി അരുളേണം അടിയനും സൗഖ്യം. തിരതല്ലും പെരിയാറിൻ തീരത്തു നിന്നു ഞാൻ തൊഴുകുമ്പോൾ തിരി നീട്ടി പുണ്യം. തിര പോലും അഭിഷേകജന്യം. ഹിമഗിരി തനയെ ശങ്കരനാഥേ കൈതൊടാം കൈതൊടാം, ഹിമകളടച്ചു കടും തുടി കുത്തി പാടിടാം പാടിടാം. ഹിമഗിരി തനയെ ശങ്കരനാഥേ കൈതൊടാം കൈതൊടാം, ഹിമകളടച്ചു കടും തുടി കുത്തി പാടിടാം പാടിടാം. പുഷ്പാഞ്ജലി ദീർഘ സുമംഗല മന്ത്രാഞ്ജലി, സ്വയംവര പുഷ്പാഞ്ജലി ദീർഘ സുമംഗല മന്ത്രാഞ്ജലി. സ്വയംവരം നമ്മേ നിൻ തിരുചരണങ്ങളിൽ സ്വരരാഗമേ ത്യാജലി.

കോടി ദേവകൾ വാഴ്ത്തുന്ന ആദിമധ്യാന്തമേ നാദവേദാംബികെ, മുപ്പത്തി മുക്കോടി ദേവകൾ വാഴ്ത്തുന്ന ആദിമധ്യാന്തമേ നാദവേദാംബികെ, മന്വന്തരങ്ങൾക്കു കാവലായി മരുവുന്ന നിൻ പുണ്യദർശനം ജീവസാഫല്യം. ജയ ജയ മരാശക്തി ദേവി സുഭദ്രേ, ജയ ജയ മഹാശക്തി മായേ, ജയ ജയ മനോന്മയി സുഹൃത വരദായിനി ഭരുതവ മഹാമോക്ഷ സൗഖ്യം. ഭിഷേകവും മർജന നീവിളക്കും പട്ടു ചാർത്തടും നിറഭറ, ബ്രാഹ്മണിപ്പാട്ടും അഭിഷേകവും മർജന നീവിളക്കും പട്ടു ചാർത്തലും നിറവറ, ത്രിമധുര നേദ്യവും താലിയും മുറിയും വഴിപാടു നൽകിടാം കാക്കണേ ദേവി. ജയ ജയ മഹാശക്തി മായേ, ജയ ജയ മനോന്മയി സുഹൃത വരദായിനി തരുതവ മഹാമോക്ഷ സൗഖ്യം. കാലങ്ങൾ വ്രതശുദ്ധി വിളയുന്ന ശ്രീകോവിൽ തിരുനടയിൽ ഞാനണയുന്നു ദേവി, ഹൃദയമാം തളികയിൽ അരളിയൊടു തെച്ചിയും ചെമ്പട്ടു മഞ്ഞളും നേർച്ചയേക. ജയ ജയ പരാശക്തി ദേവി സുഭദ്രേ, ജയ ജയ മഹാശക്തി മായേ, ജയ ജയ മനോന്മയി സുഹൃത വരദായിനി കരുതവ മഹാമോക്ഷ സൗഖ്യം. ജയ ജയ പരാശക്തി ദേവി സുഭദ്രേ, ജയ ജയ മഹാശക്തി മായേ, ജയ ജയ മനോന്മയി സുഹൃത വരദായിനി കരുതവ മഹാമോക്ഷ സൗഖ്യം. Thank you. കല്യാണ രൂപിണി പാർവതി മന്ദാരത്തോടായി പുഷ്പാഞ്ജലി തിരുവിഗ്രഹം തിങ്കളി കോവിലിൽ നടന്നതുപോലെ തങ്കം തോൽക്കുന്ന തിരുവിഗ്രഹം തിങ്കൾ കലാധരനരുമയാകും ശ്രീ പാർവതി വിഗ്രഹം തിങ്കൾ കലാധരനരുമയാകും ശ്രീ പാർവതി വിഗ്രഹം ും പുണ്യം അഴലകന്നാത്മസുഖം അമ്മേ അമ്മേ ഐരാണിക്കുളത്തമ്മേ തിരുവൈരാണിക്കുളത്തമ്മേ ഭജനദിനങ്ങൾ പന്ത്രണ്ട് ഭജിക്കുന്ന കന്യകക്കിനിയുണ്ട് ഭജനദിനങ്ങൾ പന്ത്രണ്ട് ഭജിക്കുന്ന കന്യകക്കിനിയുണ്ട് മംഗല്യഭാഗ്യം മനസ്സിനു യോജ്യന പ്രജ വന്നു ചേരും തിരുനാൾ വരും മംഗല്യഭാഗ്യം മനസ്സിനു യോജ്യന പ്രജ വന്നു ചേരും തിരുനാൾ വരും പൂവിലിൽ നടന്നതുപോലെ തങ്കം തോൽക്കുന്ന തിരുവിഗ്രഹം. നാളെല്ലാം ഈ ഗ്രാമം അറിയുന്നു സൗഭാഗ്യം. നടത്തുറപ്പുത്സവ നാളെല്ലാം ഈ ഗ്രാമം അറിയുന്നു സൗഭാഗ്യം. മഞ്ഞളായി മാറും ശൈലേന്ദു മകുസിലി മഞ്ഞിൽ കുളിക്കും പുലർകാലവും. മഞ്ഞളായി മാറും ശൈലേന്ദു മകുസിലി മഞ്ഞിൽ കുളിക്കും പുലർകാലവും. ദേവി തൻ തനി ഒന്നു മാത്രം അതു നേടുവാൻ നിൽക്കുകയല്ലേ കന്യകൾ തിങ്കളിക്കൂവിലിൽ നടന്നതുപോലെ തങ്കം തോൽക്കുന്ന തിരുവിഗ്രഹം. തിങ്കൾ കലാധരനരുമയാകും ശ്രീ പാർവതി വിഗ്രഹം. തൊഴുതാലോ ഭാഗ്യം തൊഴുതേറും പുണ്യം അഴലകന്നാത്മസുഖം. അമ്മേ അമ്മേ ഐരാണിക്കുളത്തമ്മേ തിരുവൈരാണിക്കുളത്തമ്മേ. അമ്മേ അമ്മേ ഐരാണിക്കുളത്തമ്മേ തിരുവൈരാണിക്കുളത്തമ്മേ. ധനുമാസം നീട്ടുന്നു വാൽക്കണ്ണാടി ഉഷസീന്തി.

റാണി കുളമാഴും അമ്മ അമ്മേ തിരുവൈരാണിക്കുള അമ്മേ ദശപുഷ്പം ചൂടി നിൽക്കും തിരുവാതിര നിന്നെ വരവേൽക്കാനണിഞ്ഞൊരുങ്ങി തിരുനടന്ന പിന്നണിഞ്ഞൊരുങ്ങി അമ്മേ തിരുവൈരാണിക്കുള അമ്മേ ദശപുഷ്പം ചൂടി നിൽക്കും തിരുവാതിര നിന്നെ വരവേൽക്കാനണിഞ്ഞൊരുങ്ങി തിരുനടന്ന പിന്നണിഞ്ഞൊരുങ്ങി.